ഞങ്ങള് പിന്നെ അന്ന് ക്ലാസ്സിലിരുന്നത് അങ്ങോട്ട് തിരിഞ്ഞു, സമാധിയിലേക്ക് തിരിഞ്ഞു, പഠിപ്പിക്കുന്ന സാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല വ്യക്തമായി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഫ്രണ്ടിൽ രണ്ടാമത്തെ ആളായിട്ടായിരുന്നു. എന്റെ തൊട്ട് ഇടത് സൈഡിൽ ഇരുന്നത് അസ്പർശാനന്ദ സ്വാമി. ഇതൊക്കെ പുതിയ അറിവായിരുന്നു, അതുകൊണ്ടാണ് ആ സാഹചര്യങ്ങളെ അവരെ ഓർത്തു വയ്ക്കുന്നത്. ആ ക്ലാസ് അപ്പോഴാണ് പഠിപ്പിച്ചത്. എന്താണ് ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചാണ്, വലത് കയ്യിൽ ഭഗവത്ഗീതയും ഇടത്ത് കയ്യിൽ ചാണക്യതന്ത്രവും നമുക്ക് വേണം എപ്പോഴും. അന്ന് വായും പൊളിച്ചിരുന്നു ഞാനിത് കേട്ടോണ്ട്. ഇതെന്തോ ഭയങ്കര സത്യമാണ്, വെളിപാടാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. മനസ്സിലായി? ഇത് പഠിപ്പിച്ചാര അന്നത്തെ പൂജനീയ ആചാര്യൻ ആരാണ്? ശാശ്വതിയാനന്ദ സ്വാമി. വേറെ ഒരു ആചാര്യന്മാരും അത്ര വിവരക്കേട് പറയത്തില്ല. ഞങ്ങൾ പഠിപ്പിച്ചത് അപ്പൊ ഇത് നമ്മൾ കുറെ കാലം കൊണ്ടു നടക്കുകയും ചെയ്തു, കുറച്ചു കാലം എങ്കിലും. അതുകൊണ്ടാണ് ഞാനത് അതൊക്കെ ഓർമ്മയെ വെച്ചുകൊണ്ടാണിത് പറയുന്നത്. ഇന്നും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവരുടെ പലരും ഉണ്ട്. അതില് ഈ ചാണക്യതന്ത്രം എന്ന് പറയുന്നത് 100% ഉപേക്ഷിക്കേണ്ടതാണ്. ഗീത എന്ന് പറയുന്ന ഒരു 10-15% വേണമെങ്കിൽ എടുക്കാം, പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ബാക്കിയെല്ലാം അതും കളയേണ്ടതാണ്. അതൊക്കെ അടിസ്ഥാനപരമായ തെറ്റായ പാഠങ്ങൾ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞതാണ് ഇപ്പൊ അവസാനം പറഞ്ഞാണ് വേണ്ടത്, അക്കൗണ്ടബിലിറ്റിയാണ് വേണ്ടത്, അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും. ഇതൊക്കെ വളരെ പ്രധാനപരമായ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതൊക്കെ എന്താണ് ഇവിടെയൊക്കെ വരുന്ന ഈ ധർമ്മത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ്. ധർമ്മത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക, മനസ്സിലാക്കുക, അതാണ് നിങ്ങൾ ഈ ആശ്രമത്തിലൊക്കെ ഇത്രയുള്ള കൂടെ നീതികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അടിയും പിടിയും അക്രമവും. അവര് ഇവിടുത്തെ ഒരു കൾച്ചറായി മാറി. നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിലല്ല ആരും പ്രവർത്തിക്കുന്നു. എല്ലാവരും ഈ പറയുന്ന ചാണക്യത്തിന്റെ സ്വാധീനം എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ആരും സ്ട്രേറ്റ് ഫോർവേഡ് അല്ല. അതാണ് ഈ അക്രമങ്ങളെല്ലാം നടക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്ന ഏറ്റവും പുതിയതായ നല്ല ആശയങ്ങൾ. ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ വിവാദമായ ഒരു സംഭവം ഉണ്ടായി. ശുഭ്ര രഞ്ജൻ എന്നൊരു പേര് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്? കേൾക്കത്തില്ല. നിങ്ങൾക്ക് തൊഴുത്തി കുത്താൻ്റെ സമയമാണ്, നല്ല കാര്യമൊന്നും കേൾക്കത്തില്ല. അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസവും അത് വിവാദമായിരുന്നു. ശുഭ്രാരഞ്ജൻ IAS എന്നാണ് അവരുടെ പേര്. അവർക്ക് IAS ഉണ്ടോ അതോ IAS കോച്ചിങ് കൊടുക്കുന്നോണ്ടോ അവർക്ക് അങ്ങനെ ഒരു പേര് വന്നാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും അവർ IASന് കോച്ചിങ് കൊടുക്കുന്ന വളരെ പ്രഗത്ഭയായ ഒരു സ്ത്രീയാണ്. അവർ ഒരു കോഴ്സിനൊക്കെ 100,000 മേളിലാണ് ഓൺലൈൻ കോഴ്സിന് ഫീസ്. ഒരുപാട് പേര് അവരുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരൊരു ക്ലാസ് എടുത്ത് ആ ക്ലാസ്സിൽ അവര് രാമനെയും അക്ബറിനെയും താരതമ്യം ചെയ്തു. ക്ലാസ് ഇംഗ്ലീഷിലായിരുന്നു. ഇതിന് ആരോ എന്ത് ചെയ്തു, ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് പുറത്തിട്ട് യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഗതി, ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോകും. ഇത്രയോ ചെയ്തത് എന്താണ്, രാമനെയും അക്ബറിനെയും താരതമ്യം ചെയ്തു. ഉടനെ ഒരാൾ പറഞ്ഞു, എന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തി, ഞാൻ രാമഭക്തനാണ്, രാമൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവമാണ്, അക്ബർ എന്ന് പറയുന്ന ഒരു അക്രമിയാണ്, ഇവർ രണ്ടിനെയും കൂടെ താരതമ്യപ്പെടുത്തിയപ്പോ നമ്മുടെ മതവികാരം വ്രണപ്പെടുത്തുമെന്ന് പറഞ്ഞ ഇവരോട് കേസ് കൊടുത്തു. മതവികാരം വ്രണപ്പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും കേസ് കൊടുക്കും. ഇപ്പോ പുതിയ BNS ഭാരതീയ ന്യായ സംഹിത 290 വകുപ്പനുസരിച്ച് 290 ഒക്കെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാളെ ഉപദ്രവിക്കണമെന്നുണ്ടെങ്കിൽ അത് ധാരാളം മതി. കാരണം ഇവർ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, നിരന്തരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയും ഇവരുടെ പേരിൽ ഒരു ഏതെങ്കിലും ഒരു ഓണം കയറാൻ മൂലം കൊണ്ടുവന്ന ഒരു കേസ് കൊടുക്കും. ഭാരതത്തിന്റെ 10 ഫോണിൽ 10 പേര് കേസ് കൊടുക്കും. ഇത് 1 വർഷം തടവിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്, ഫൈന് മേടിക്കും, 1 വർഷം ജയിലിൽ കിടക്കും. സ്വാഭാവികമായിട്ടും പോലീസുകാർ FIR ഇടും, ഇവർ പോയി ജാമ്യം എടുക്കണം. ജാമ്യം കിട്ടുന്ന വകുപ്പും ജാമ്യം കിട്ടാത്ത വകുപ്പും ഒക്കെ ചേർത്ത് കലാപത്തിന് പ്രേരിപ്പിച്ചു, കലാപം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ ജാമ്യം കിട്ടത്തില്ല, ശിക്ഷിച്ചില്ലെന്നും വരാം, ശിക്ഷിച്ചെന്നും വരാം. ഇത് പുലിവാലാണോ ഒരു കേസ് കിട്ടുകഴിഞ്ഞു അതിന്റെ പുറകെ പോകണം ആരായാലും. സാധാരണ സമൂഹത്തിൽ ജീവിക്കുന്ന തിരക്ക് പിടിച്ച മനുഷ്യർക്ക് കേസെന്ന് പറഞ്ഞാൽ പുലിവാലാണ്. നമ്മൾ സ്വാമിമാർക്ക് ഇതൊക്കെ പുല്ലാണ്, കേസെന്ന് പറഞ്ഞാൽ എന്തോ എത്ര കേസ് കണ്ടിരിക്കുന്നു. അവർക്ക് വേറെ പണിയൊന്നുമില്ല, പൈസ കൊണ്ട് കേസ് നടത്താം. ജനങ്ങൾക്ക് അങ്ങനെയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ഇവരവസാനം എന്ത് ചെയ്ത്, ഒരു മാപ്പ് സോഷ്യൽ മീഡിയയിലെത്തെ ഒരു മാപ്പ് എക്സില് മാപ്പ് അപേക്ഷ കൊടുത്ത്, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം, അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം അതിന്റെ പ്രധാനമായ സംഗതി, അവർ പറഞ്ഞെന്തെന്നുള്ളതാണ്. അവർ പറഞ്ഞത് അവർ പൊളിറ്റിക്കൽ സയൻസ്, ഫിലോസഫി ഇങ്ങനെ പല വിഷയങ്ങളും ക്ലാസ് എടുക്കുന്ന നല്ല അറിവുള്ള ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരെങ്ങനെയാണ് താരതമ്യം ചെയ്തത്. ഈ അവർ പറഞ്ഞത് രാമനും അക്ബർ രണ്ടുപേരും ഏകാധിപതികളാണ്. അത് ശരിയാണല്ലോ, രാജാക്കന്മാരെന്ന് വെച്ചാൽ ഏകാധിപതിയാണ്. രാമന്റെ പ്രത്യേകത എന്താണ്, രാമൻ ക്ഷത്രിയനാണ്. രാമന് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു ബ്രാഹ്മണർ. രാമൻ ക്ഷത്രിയനാണ്, ഏകാധിപതിയാണെങ്കിലും തന്നിഷ്ടം പോലെ ഭരിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്, ബ്രാഹ്മണരുണ്ടാക്കി വെച്ച നിയമങ്ങളനുസരിച്ചേ ഭരിക്കാൻ പറ്റൂ. നമ്മുടെ തിരുവിതാംകൂറൊക്കെ അങ്ങനെയായിരുന്നു, രാജാവുണ്ടായിരുന്നു പക്ഷെ രാജാവിന് ഇഷ്ടം പോലെ ഭരിക്കാൻ പറ്റില്ല. ഇവിടെ അന്ന് ബ്രാഹ്മണരുണ്ടാക്കി വെച്ച നിയമങ്ങൾ അനുസരിച്ച് രാജാവിന് ഭരിക്കാൻ പറ്റും. ഇതിന് രാജാവിന് രാജാവ് ആവണമെങ്കിൽ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെ എന്ത് ചെയ്യണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം, സ്വർണത്തിന്റെ പശു ഉണ്ടാക്കി ഒരു ചടങ്ങൊക്കെ ഉണ്ട്, എന്നാലേ ഭരിക്കാൻ പറ്റും. അപ്പൊ അവര് പറഞ്ഞത് രാമനൊരു ഏകാധിപതിയാണെങ്കിലും പൂർണ്ണ ഏകാധിപതിയല്ല. എന്തുകൊണ്ട്, അന്നത്തെ ബ്രാഹ്മണരുണ്ടാക്കിയ നിയമധർമ്മം, നിയമം എന്നല്ല അവർ പറഞ്ഞു ധർമ്മത്തെ കുറിച്ച് വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബ്രാഹ്മണരുണ്ടാക്കിയ ധർമ്മത്തിന് വിധേയമായേ ഭരിക്കാൻ പറ്റും. അത് മനുസ്മൃതിയാണ്. ധർമ്മം ശരിയാണോ തെറ്റാണോ എന്നൊന്നും അവർ പറഞ്ഞില്ല. അന്നത്തെ നിയമമാണ് ധർമ്മം. ധർമ്മത്തിന് വിധേയമായ ഭരിക്കാൻ പറ്റുമെന്ന് ഇപ്പൊ നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് ഏകാധിപതിയാകാൻ വലിയ പ്രയാസമാണെന്നുണ്ട്, ഭരണഘടനയുണ്ട്, അതിൽ നിന്നുകൊണ്ട് ആകുമ്പോൾ പൂർണ്ണ ഒരു ഏകാധിപതിയാകാൻ പറ്റത്തില്ല. ദ്രൗപദിയും മുർമുവിന് ഏകാധിപതിയാകാൻ പറ്റത്തില്ല. നിയമവിധേയമായ പറ്റും, ജനാധിപത്യമാണ്. അന്ന് ബ്രാഹ്മണന്റെ ധർമ്മം അനുസരിച്ച് ക്ഷത്രിയന് ഭരിക്കാൻ പറ്റും. അതുകൊണ്ട് ഏകാധിപതിയാണെങ്കിലും ആ ഏകാധിപത്യം നിയന്ത്രണ വിധേയമാണ്, ബ്രാഹ്മണന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അവരൊരു പക്ഷേ അവർ പറഞ്ഞത് ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രസംഗത്തിൽ മോശമായിട്ടൊന്നുമില്ല, അവരിങ്ങനെ പറഞ്ഞത്. പക്ഷെ അക്ബർ അങ്ങനെയല്ല. അക്ബർ പൂർണ്ണമായ ഏകാധിപതിയാണ്. എന്തുകൊണ്ട്? അക്ബർ സ്വയം ഒരു മതം ഉണ്ടാക്കി, ദിന്നിലാഹി. നിയമങ്ങളെല്ലാം അക്ബർ തന്നെ സ്വയം ഉണ്ടാക്കി, തന്റെ നിയമത്തിനനുസരിച്ച് താൻ രാജ്യം ഭരിച്ചു. അതുകൊണ്ട് അക്ബർ പൂർണ്ണമായ ഏകാധിപതിയാണ്. ഇതാണ് രണ്ടുപേരും തമ്മിൽ. ഇതൊരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു വിഷയമാണ്. ഇതാണ് ഇവർ താരതമ്യം ചെയ്ത്. അക്ബറിന് സ്വന്തം നിയമം ഉണ്ടാക്കിയുണ്ട്. അക്ബറിന് വേറെ ആരും പറയുന്ന കേൾക്കേണ്ട കാര്യമില്ല, നിയമം താൻ തന്നെ ഉണ്ടാക്കി. അവർ പറഞ്ഞു, ബ്രിട്ടൻ ഒരു കാലത്ത് ഇതുപോലെയായിരുന്നു. ഒരു കാലത്ത് രാജാക്കന്മാരെ തന്നെ നിയമം ഉണ്ടാകും, അവരെ ഇഷ്ടം പോലെ കരുതി. അതാണ് ശരിയായ ഏകാധിപത്യം. ഏകാധിപത്യം പൂർണ്ണ ഏകാധിപത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്. ഏത് നല്ലത് ഏത് മോശമെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഒരു മുസ്ലിമിനോട് താരതമ്യപ്പെടുത്തി ഭഗവാൻ രാമനെ. അപ്പോ അവിടെ എന്ത് ചെയ്തു? ചിലർക്ക് വികാരം ഭരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തു. അപ്പോ അവര് അറിഞ്ഞോ അറിയാതെയോ തുറന്നു പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ, പഴയകാലത്ത് ബ്രാഹ്മണർ എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളാണ്. മഹാഭാരതവും രാമായണവും ഭഗവത്ഗീതയൊക്കെ ബ്രാഹ്മണർ എഴുതിയുണ്ടാക്കിയെന്ന് ഒരു സംശയം വേണ്ട. എന്തുകൊണ്ട് ബ്രാഹ്മണർ എഴുതിയുണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ എഴുതിയുണ്ടാക്കിയെന്ന് പറയുന്നത്? അതായത് അതിൽ പൂർണ്ണമായും സംരക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായി ബ്രാഹ്മണരുടെ താല്പര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ താല്പര്യം. ബ്രാഹ്മണന്റെ താല്പര്യം ഫസ്റ്റ്, പിന്നെ ബാക്കിയുള്ളവർ. ബാക്കിയുള്ളവരോർക്ക് വേണമല്ലോ ജീവിക്കണം, പണിയെടുക്കാൻ വേണ്ടി. അപ്പോൾ പഴയ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണന്റെ പുരോഹിതന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കുന്നതാണ് പഴയ ധർമ്മം. ഈ ധർമ്മത്തെ സനാതന ധർമ്മം എന്ന് പറയാൻ പറ്റും. ഈ ധർമ്മത്തെ നിന്ന് ആൾക്കാർ പറയുന്നത് സനാതന ധർമ്മം. എന്താ സനാതന? അപ്പൊ സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. അതൊന്നും സനാതനമല്ല, അത് പോയിരുന്നു ജനാധിപത്യ ധർമ്മമാണ്. ജനാധിപത്യ ധർമ്മമാണ് നിലനിൽക്കുന്നുണ്ട്, സനാതന ധർമ്മമല്ല. പക്ഷെ ഈ എന്താണ് അന്ധമായ ഈ സനാതന ധർമ്മവാദികൾക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അവരിപ്പോഴും എന്താണ് ഭൂതകാലത്ത് ജീവിക്കുന്നവരാണ്. ഒരു പത്രവാർത്തയാണ് ഒരിക്കൽ വന്നത്, ഒരിക്കലും പലവണ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗുജറാത്ത് കലാപം നടന്നതിന് ശേഷം അവിടെ അഗോദ്രയിൽ തീവയ്പ്പും പിന്നെ അവിടെ ഹിന്ദു മുസ്ലിം കലാപമൊക്കെ നടന്നതിന് ശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഗുജറാത്തിലൊരു മീറ്റിംഗിൽ വെച്ച് നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചു. എന്താണ് കാരണം? അവിടെ നരേന്ദ്രമോദിയുടെ പേരിൽ അന്ന് വന്ന ഒരു ആരോപം ഒരാരോപണമാണ്, ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആ കലാപത്തെ സമയത്ത് അടിച്ചമർത്തി. അതുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു. ഭരണാധികാരി എന്നുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തൊരു കലാപം ഉണ്ടായാൽ അത് അടിച്ചമർത്തേണ്ടത് ഭരിക്കുന്നവരുടെ ജോലിയാണ്. പ്രോ ആക്റ്റീവ് എന്ന് പറയും. അതായത് ഭരിക്കുന്നവരെപ്പോഴും പ്രോ ആക്റ്റീവായി. അഡ്മിനിസ്ട്രേഷന്റെ ഒരു പ്രധാനമായ ആവശ്യമാണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏത് പ്രശ്നം, അത് വളർന്ന് വളർന്ന് വളർന്ന് വലുതാവും, വളർന്ന് വളർന്ന് അത് ഭയങ്കര ഒരു പ്രശ്നമായി മാറും. അപ്പോ ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രോ ആക്റ്റീവ് ആയിരിക്കുക എന്ന് വെച്ചാൽ അത് മുളയിലെ നുള്ളിക്കളയും, വളർന്ന് വലുതാകാൻ അനുവദിക്കാതിരിക്കുക. അതാണ് ശരിയായ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ കഴിവെന്ന് പറയുന്നത്. അത് പ്രോ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത് പ്രധാനമായി ഈ കാര്യത്തിലാണ്. ഒരു പ്രശ്നവും വളർന്ന് വലുതാകാൻ അനുവദിക്കരുത്. അങ്ങനെ ഒന്ന് വളർന്ന് വലുതായി കഴിഞ്ഞാൽ തീർച്ചയായും ആ ഭരിക്കുന്ന ആളിന് ഉത്തരവാദിത്വം, ഭരണ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച ആ ഉത്തരവാദിത്വം ഉള്ളത് തന്നെയാണ്. ആ ഒരു വലിയ കലാപം ഉണ്ടായി, ഒരുപാട് പേര് മരിച്ചാൽ തീർച്ചയായിട്ടും ഭരിക്കുന്ന ആളിന് ഉത്തരവാദിത്വം. അത് എന്താണ് ഞാൻ അറിഞ്ഞില്ല. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ലോ? അപ്പോ ഭരിക്കുന്നവർക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട്. ഞാനിപ്പോ റോഡിൽ വണ്ടി ഓടിച്ച് പോയിട്ട് ട്രാഫിക് റൂള് ലംഘിച്ചിട്ട് ഞാൻ പറയണത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് നിയമത്തിന്റെ അറിവില്ലായ്മ ഒരിക്കലും തെറ്റിനെ സാധൂകരിക്കുന്നില്ല, തെറ്റിന് എക്സ്ക്യൂസ് അല്ല, ശിക്ഷ വാങ്ങിച്ചേ പറ്റും. അറിയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ ഒരു ഭരണാധികാരി എപ്പോഴും പ്രോ ആക്റ്റീവ് ആയിരിക്കണം. ഒരു പ്രശ്നം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കണ്ടെത്തി മുളയിലെ നുള്ളിക്കളയണം, കലാപം ഉണ്ടാകാൻ പാടില്ല. വന്ന് നരേന്ദ്രമോദിയുടെ പേരിൽ വന്ന ഒരാരോപണം സത്യമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്റെ പത്ര വാർത്ത അനുസരിച്ച് പറയാം. പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ച ഒരാരോപണം എന്താണ്? തീവണ്ടിയിൽ കുറെ ഹിന്ദുക്കളെ ചുട്ടുകൊന്നതിന് പകരമായിട്ട് കുറെ മുസ്ലിങ്ങളെ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ചു എന്നാണ് രണ്ടു ദിവസം. അന്നത്ര മുസ്ലിങ്ങൾ ചത്തതെന്നാണ് പറയുന്നത്, എനിക്ക് അതിന്റെ വാസ്തവം അറിയത്തില്ല. ഒരാരോപണമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭരണാധികാരി പ്രോ ആക്റ്റീവ് ആയിരുന്നില്ല. അതൊരു ഭരണാധികാരിയുടെ ന്യൂനതയാണ്. മനഃപൂർവ്വമായാലും അല്ലെങ്കിലും അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയാലും ശരി, അറിഞ്ഞ് തുടക്കത്തിൽ അതിനെ നുള്ളിക്കളയേണ്ടതാണ്, അതിനെ പരിഹരിക്കേണ്ടതാണ് പ്രശ്നം. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ കലാപം ഉണ്ടാകണമെങ്കിൽ രാജ്യത്തോ സ്റ്റേറ്റിലോ സ്ഥാപനത്തിലോ പ്രസ്ഥാനത്തിലോ ഗ്രൂപ്പുകളിലോ അതിന് ഉത്തരവാദി ഭരിക്കുന്നവരാണ്. കാരണം അവരാണ് അതിന് തടയിടേണ്ടത്. അപ്പോൾ എന്തായാലും അത് ചെയ്തില്ല. അപ്പോ അവിടെ വാജ്പേയി ഒരു മീറ്റിംഗിൽ വെച്ച് മോദിയോട് പറഞ്ഞു രാജധർമ്മം പാലിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? വാജ്പേയി എന്ന് പറയുന്ന ഒരാള് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മോദി കുറ്റക്കാരനാണ്. വാജ്പേയി സ്വന്തം പാർട്ടിക്കാരനല്ലേ? വാജ്പേയി രാജധർമ്മം പാലിക്കണം എന്ന് പറഞ്ഞെങ്കിൽ മോദി കുറ്റക്കാരനാണ്, രാജധർമ്മം പാലിച്ചില്ലെന്നല്ലേ? ഈ തരത്തിൽ ആരോപണങ്ങളാണ് ഇതിൻ്റെയെന്ന് വാസ്തവം എനിക്കറിയത്തില്ല. ഞാൻ ഉദാഹരണം പറയുന്നു. വാജ്പേയി അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ല എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞു എന്ന് വാർത്ത. ഇനി വാജ്പേയി അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, പറഞ്ഞെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പ്രതിപക്ഷമാണ്. അവിടെയാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നമുള്ളത്. എന്താണ് എന്താണ് പ്രശ്നം? തലേ കയറുന്നില്ല. തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറഞ്ഞ ശരിയാണ്. ഇവിടെ ജനാധിപത്യ ധർമ്മമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ ഭൂതകാലത്തിൽ സ്വയം ബന്ധിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ പറയാനുള്ള സാധ്യതയാണ്. ഏത് രാജധർമ്മം അല്ല, നമ്മുടെ അതിന്റെ കാലം പോയി. ആ രാജധർമ്മത്തെ കുറിച്ചാണ് ഇവിടെ ഈ കോച്ചിങ്ങിന്റെ പേര് പറഞ്ഞത്. മനസ്സിലായോ? രാജധർമ്മം എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ ക്ഷത്രിയന് ഭരിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ധർമ്മങ്ങളാണ്. ഇതാണ് സനാതനധർമ്മം. ഇപ്പൊ സനാതനധർമ്മത്തെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ രാജധർമ്മം ഓർമ്മിപ്പിച്ച് അതാണ് തെറ്റ്. ജനാധിപത്യത്തിൽ ഒരു ഭരണാധികാരിയുടെ ഭരണച്ചുമതല വഹിക്കുക, അധികാരി എന്ന് പറയുന്ന പോലും തെറ്റാണ്. ഭരണച്ചുമതല വഹിക്കുന്ന ഒരാളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭരണഘടനാധർമ്മമാണ്. ഭരണഘടനാധർമ്മം അല്ലാതെ രാജധർമ്മമാണ്. അങ്ങനെ ചിലപ്പോ ഈ സനാതനധർമ്മത്തെ നിരന്തരം പൂളിയിട്ട് കിടക്കുന്നവർ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. പറഞ്ഞത് അബദ്ധമാണ്. കാരണം എന്താണ്? ഓരോരുത്തർക്കും ഓരോ ചുമതലയാണ്. ഓരോരുത്തർക്കും കൃത്യ നിർവഹണമാണ്. ഭരണഘടന അനുശാസിക്കുന്ന കൃത്യ നിർവഹണമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഒരു പൗരൻ ഉൾപ്പെടെ പൗരനുമുണ്ട് എന്താണ് ഉത്തരവാദിത്വം. അപ്പോ അത് നിർവഹിച്ചില്ലെങ്കിൽ ഭരണഘടനാധർമ്മത്തെയാണ് ഓർപ്പിക്കേണ്ടത്, അല്ല രാജധർമ്മത്തെ. പക്ഷെ ഈ വിമർശിക്കുന്ന പ്രതിപക്ഷവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? രാജധർമ്മത്തെ ഓർമ്മിപ്പിച്ചു അതെന്തോ വലിയ കാര്യമാണ്. രാജധർമ്മത്തെ ഓർമ്മിപ്പിച്ചെങ്കിൽ അത് തന്നെയാണ് ആദ്യത്തെ അബദ്ധം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. ഭരണഘടനാധർമ്മത്തെയാണ് ഓർമ്മിപ്പിക്കേണ്ടത്. അതാണ് ധർമ്മത്തിൽ വരുന്ന വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞു. അപ്പൊ എവിടെയും ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണൻ ക്ഷത്രിയന് വേണ്ടി എഴുതി ഉണ്ടാക്കി വെച്ച ധർമ്മങ്ങളാണ്. അതല്ല ഇന്നത്തെ ധർമ്മം. ഇന്നത്തെ ധർമ്മത്തിന് അതിന് യാതൊരു വിലയില്ല. അത് എന്തിനു വേണ്ടി? ആ ബ്രാഹ്മണന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ്. ബ്രാഹ്മണന്റെ മേൽക്കോയ്മ നിലനിർത്തുന്നതിന് വേണ്ടി എഴുതി വെച്ചാണ്. ഇപ്പൊ ധർമ്മം മാറി എന്നുള്ളതാണ്. ഇന്നത്തെ ധർമ്മം വേറെയാണ്. അപ്പൊ അവർക്ക് മാപ്പ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ സൂക്ഷിക്കും. അതുപോലെ ഈ അടുത്ത കാലത്തൊരു വിവാദം ഉണ്ടായി. മാധ്യമം പത്രത്തില് ആരോ ഒരാള്, ഞാൻ വായിച്ചിട്ടില്ല കേട്ടതേ ഉള്ളൂ, രാമായണത്തെ വിമർശിച്ചുകൊണ്ട് രാമായണ മാസത്തെ എഴുതി. ഉടനെ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ പക്ഷത്തു നിന്നൊരാള് രംഗത്ത് വന്നു. അങ്ങനെ ഒരു വിവാദം. പിന്നെ അതെന്തായെന്നറിയില്ല, ഇപ്പോഴും ഉണ്ടോ, ഞാൻ മാധ്യമം കാണാറില്ല, ഒരു ലേഖനം പോലും ഞാൻ വായിച്ചിട്ടില്ല, എന്താണ് എഴുതിയെന്നും എനിക്കറിയത്തില്ല. അപ്പോ രാമായണത്തെ വിമർശിച്ചു എന്നറിഞ്ഞപ്പോ ഉടനെ മറുവശത്ത് ആളുകൾ രാമായണത്തെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. എന്താ വിമർശിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആരാ വിമർശിച്ചെന്നും എനിക്കറിയത്തില്ല. ഈ ഒരു വാർത്ത മാത്രം ഞാൻ കണ്ടു. അതിന് വിമർശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു, രാമായണത്തെ വിമർശിക്കാൻ പാടില്ല. മാധ്യമം എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്, ഒരു മതത്തിന്റെ പത്രമാണ്. അതില് എന്താണ് പ്രശ്നം പരിഹരിച്ച്, അത് പരിഹരിച്ച് ഒരു എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രത്തില് ഇത്തരത്തിൽ രാമായണത്തെ വിമർശിച്ചുകൊണ്ട് എഴുതാമോ എന്നൊക്കെ ചോദിച്ച് അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പത്രത്തിൽ നബിയെ വിമർശിച്ചുകൊണ്ട് എഴുതാൻ അവരനുവദിക്കും? അങ്ങനെ ഒരു ചോദ്യം വന്നാ അതവരനുവദിക്കില്ലല്ലോ. നബിയെ വിമർശിച്ചുകൊണ്ട് എഴുതാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ രാമനെ വിമർശിച്ചുകൊണ്ട് എഴുതുന്നതിന് പ്രശ്നമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അത് ചോദ്യം ചോദിച്ചാൽ അവര് തന്നെ ഉത്തരം പറയേണ്ടി വരും. രാമനെ വിമർശിച്ചുകൊണ്ട് എഴുതാമെങ്കിൽ നബിയെ വിമർശിച്ചുകൊണ്ട് ജനാധിപത്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും അവസരം കൊടുക്കും. അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അത് ചെയ്യുമോ? അതൊരിക്കലും ചെയ്യത്തില്ല. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിഗണിക്കപ്പെടേണ്ട ഒരു വാദം തന്നെയാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും രാമായണത്തെ വിമർശിക്കാമോ എന്നുള്ളതാണ്. രാമായണത്തെ വിമർശിക്കാൻ പാടില്ല എന്നാണ് സനാതന ധർമ്മവാദികൾ പറയുന്നത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതുകൊണ്ടൊന്നുമില്ല. രാമായണത്തിൽ പറയുന്നത് എന്താണ്? രാമായണത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് ബ്രാഹ്മണനെ പൂജിക്കണമെന്നുള്ളതാണ്. ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ഏറ്റവും പ്രധാനം. വേറെ പല കാര്യങ്ങളുണ്ട്, സഹോദര സ്നേഹം, അച്ഛനമ്മ അനുസരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായി വരുന്ന ഇതാണ്. ഇതാണ് ബ്രാഹ്മണനെ പൂജിക്കണം. അപ്പോ ഈ ബ്രാഹ്മണനെ പൂജിക്കണമെന്ന് പറയുന്നത് അവിടെ ചോദ്യം ചെയ്യപ്പെടും. വിമർശിച്ചാൽ മനസ്സിലായോ? രാമായണത്തെ വിമർശിക്കുമ്പോ ഈ കാര്യം സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യും. എന്താണ് ബ്രാഹ്മണനെ പൂജിക്കണോ? പുരാണങ്ങളിൽ നിന്നൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. നമ്മളീ പൂജിക്കുന്ന ദൈവങ്ങളെല്ലാം പുരാണങ്ങളുടെ കഥാപാത്രങ്ങളാണ്. പുരാണ കഥകൾ എഴുതിയ ആൾക്കാർ സൃഷ്ടിച്ചു വിട്ട കഥാപാത്രങ്ങളാണ് നമ്മുടെ ദൈവങ്ങൾ. മനസ്സിലായ എല്ലാ ദൈവങ്ങളും അങ്ങനെ ശരി. അതൊരു വിശ്വാസമുള്ളവർക്ക് പൂജിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കഥാപാത്രങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂജിക്കാം. ഒരു തെറ്റുമില്ല. ഈ രാമായണത്തിൽ വരുന്നൊരു കഥാപാത്രമാണ് ഒരു പരശുരാമൻ. പരശുരാമൻ ബ്രാഹ്മണനാണ്. രാമനോട് വന്ന് അവിടെ ഏറ്റുമുട്ടി. രാമൻ ക്ഷത്രിയനാണ്. പരശുരാമനെ പരാജയപ്പെടുത്തി. ഏറ്റുമുട്ടാൻ വന്ന ആളിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാമൻ ഈ ബ്രാഹ്മണനായ പരശുരാമനോട് പറയുകയാണ്. ഒരാവശ്യമില്ലാതെ തന്നെ ഉടക്കാൻ പോയത്. രാമൻ ഒരു കാര്യത്തിനും പോയില്ല. രാമൻ വഴിയെ നടന്നു പോയത് ചെന്നുടക്കി പൂർണ്ണമായും പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രാമൻ പരശുരാമനോട് പറയുകയാണ്, ബ്രാഹ്മണ അസീതി പൂജ്യോമേ, നീ ബ്രാഹ്മണനായതുകൊണ്ട് നിന്നെ എനിക്ക് പൂജിച്ചേ മതിയാവൂ. ബ്രാഹ്മണോ അസീതി പൂജ്യോ എന്നുവെച്ചാൽ ഒരു ആവശ്യമില്ല. ആ വഴക്കിന് വന്നു രാമൻ പരാജയപ്പെടുത്തി. രാമൻ പരാജയപ്പെടുത്തിയതിന് ശേഷം അതേ രാമൻ ബ്രാഹ്മണനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുകയാണ്, എന്താണ് നീ ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ നിന്നെ പൂജിക്കണം എന്ന് പറയുക മാത്രമല്ല, പിന്നെ രാമൻ അവിടെ വെച്ച് തന്നെ ഒരു പുഷ്പാഞ്ജലി സഹസ്രനാമമൊക്കെ ചൊല്ലി എന്തൊക്കെ ചൊല്ലിയെന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും ഒരു വലിയ പൂജ അങ്ങ് നടത്തി വിടുകയായിരുന്നു. അപ്പൊ ഇതാരാ എഴുതി വെച്ചത്? ഇത് ബ്രാഹ്മണൻ എഴുതി വെച്ചതാണ്. എന്തിന്? ബ്രാഹ്മണൻ എവിടെ പരാജയപ്പെട്ടാലും ഏതവസ്ഥയിലായാലും ബ്രാഹ്മണനെ പൂജിക്കുക തന്നെ വേണം. പഴയ പോയ ഒരുത്തിന്റെ അടുത്ത് പോയി ചെന്ന് അവനെ തന്തയ്ക്ക് വിളിച്ച് അടി വാങ്ങിച്ചിട്ട്, അടി വാങ്ങിച്ചാൽ എന്താണ് ഈ അടി കൊടുക്കുന്നോ? പിന്നെ എന്തുകൂടെ ചെയ്യണം? ബ്രാഹ്മണനാണെങ്കിൽ ഒരു പൂജയും കൂടെ കൊടുക്കും. ഇതാണ് രാമായണത്തിന്റെ സന്ദേശം. മനസ്സിലായോ? രാമായണ മാസമാകുമ്പോ അതുകൂടെ പറയണമല്ലോ. വിശ്വാസികള് ഭക്തിയുള്ള ഒരു രാമനെ പൂജിച്ചോട്ടെ, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ രാമായണം എന്ന് പറയുന്ന ആ സാഹിത്യ സൃഷ്ടിയെ കുറിച്ച് പറയാം. വിശ്വാസികൾക്ക് ഇത് കേട്ട സങ്കടം വരും. കാരണം അവർക്ക് അവരിതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് രാമൻ എന്ന് പറഞ്ഞാൽ ദൈവമാണ്, പൂജിക്കുന്നു, പൂജിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതിനല്ല ഞാൻ പറയുന്നത്. ഈ രാമായണ മാസാചരണം എന്നൊക്കെ പറഞ്ഞ് അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. രാമനെ പൂജിക്കാനാണ് പറയുന്നത്, വിനയോ രാമായണത്തെയാണ് പൂജിക്കാൻ പറയുന്നത്. അത് അപകടമാണ്. രാമനെ പൂജിക്കുകയാണെങ്കിൽ ഒരാൾ രാമനെ ദൈവമെന്ന് വിചാരിക്കുന്നു, പൂജിക്കുന്നു, അതവരുടെ വിശ്വാസം. കൃഷ്ണനെ പൂജിക്കുക, ശിവനെ പൂജിക്കാം, മുരുകനെ പൂജിക്കുക, അതൊക്കെ മനുഷ്യന്റെ വിശ്വാസം. അതിന് നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. പക്ഷെ രാമായണം എന്ന് പറയുന്ന ഈ സാഹിത്യത്തെ പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടി എഴുതി? അത് ബ്രാഹ്മണനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് രാമൻ സീതയോട് പറയുന്നത്, ഞാൻ നിന്നെ ഉപേക്ഷിക്കും എന്തിനു വേണ്ടി? ബ്രാഹ്മണന് വേണ്ടി. സ്വന്തം ഭാര്യ ഉപേക്ഷിക്കും? ഈ ബ്രാഹ്മണന് വേണ്ടി ആരെങ്കിലും ഭാര്യ ഉപേക്ഷിക്കും? ലോകത്ത് എവിടെയെങ്കിലും നടക്കും? അവസാനം പറഞ്ഞതുപോലെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു അല്ലേ? അതിനും ഭാര്യ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള അസംബന്ധമാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി പരശുരാമനാണ്. ഈ പരശുരാമൻ എന്ന് പറയുന്നത് ഈ പരശുരാമന്റെ വാപ്പെ ഒരു ക്ഷത്രിയം കൊന്നു. കാർത്തവീര്യന്റെ കാർത്തിവീര്യ അർജുനന്റെ മോൻ വെട്ടിക്കൊന്നു. അതിനു വേണ്ടിയിട്ട് ഇയാളെന്താ ചെയ്തത്? ഈ പരശുരാമൻ ഒരു കഥാപാത്രം, ഒരു കോടാലി കൊണ്ട് കിടന്നു. കോടാലി മാത്രമല്ല, വേറെ മിസൈലൊക്കെ ഉണ്ടായിരുന്നു. 21 തവണ ഭാരതം മുഴുവൻ ചുറ്റി കിടന്നു ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ചോള രാജാക്കന്മാരുൾപ്പെടെ ക്ഷത്രിയന്മാരായ രാജാക്കന്മാരെ മുഴുവൻ കൊന്നു 21 തവണ. എവിടെ രക്തം കൊണ്ട് കുളം ഉണ്ടാക്കിയെന്നാണ്, കുറെ അതിശയോക്തിയാണ്. എന്നാൽ ഈ രക്തം നിറച്ച ഈ എത്രയോ കുളം ഉണ്ടാക്കി അതിന് ഇവരുടെ രക്തം നിറച്ചിട്ട് അതുകൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തെന്ന്. എന്നുവെച്ചാൽ രാമന്റെ പിതൃക്കൾ ട്രാക്കുളകളായിരുന്നു രക്തം കുടിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഈ രക്തം വെച്ചിങ്ങനെ തർപ്പണം ചെയ്യുന്നു അവരുടെ പരശുരാമൻ പിതൃക്കൾ. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ ഈ കഥാപാത്രത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതാണ്. ഇങ്ങനെ ക്ഷത്രിയന്മാരെ കൊല്ലാൻ നടന്നപ്പോ ക്ഷത്രിയന്മാരുടെ ഭാര്യമാര് ഗർഭിണികളായിരുന്ന സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് അവരെ വയറ് കീറി അതിന്റെ അകത്തിരിക്കുന്ന ഭ്രൂണത്തെ എടുത്ത് നശിപ്പിച്ച്. എന്തിന്? പിന്നെ ക്ഷത്രിയ വംശം ഉണ്ടാകരുത്. എന്നുവെച്ചാൽ വംശഹത്യ എന്ന് പറയുന്ന ഇതാണ് ജിനോസൈഡ്. ഇന്ന് UN ഒക്കെ വളരെ എന്താണ് ഗുരുതരമായ ഒരു കുറ്റമായി കണക്കാക്കുന്നതാണ് വംശഹത്യ. എന്തിനാ ഇതൊക്കെ ചെയ്തത്? സ്വന്തം അപ്പനെ ഒരുത്തം കൊന്നു. ഈ മനുഷ്യനും പലരെയും കൊന്നിട്ടുണ്ട്. സ്വന്തം അപ്പനെ ഒരുത്തം കൊന്നതിന് എന്ത് ചെയ്തു? അവന്റെ ജാതിയിൽപ്പെട്ട മുഴുവൻ പേരെയും കൊന്നു. സ്ത്രീകളുടെ ഭ്രൂണഹത്യയും നടത്തി. ഈ കഥാപാത്രമാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ ദൈവം. അപ്പൊ ഹിന്ദുക്കളെ എന്ത് വിളിക്കണം? ഭ്രൂണഹത്യയാണ് ദൈവത്തെ, ഒരു കഥാപാത്രത്തെ ദൈവമായിട്ട് ആരാധിക്കുക. ഈ പേടിയുള്ളവരൊക്കെ പരശുരാമന്റെ പേരുകൂടെ ചേർത്ത് പറയുന്നേ. അപ്പൊ നിങ്ങളുമൊക്കെ പറയുമായിരിക്കും, കാരണം ഓരോ ഭൂതവും അടുത്ത് വരുന്നില്ല, കാരണം ഇവൻ ഭ്രൂണഹത്യ നടത്തിയ ആളല്ലേ. അപ്പൊ പിന്നെ ഏതെങ്കിലും ഭൂതം അടുത്ത് വരും. അതാണ് ഞാൻ പറയുന്നത്, പുരോഹിതന്മാര് നിങ്ങളെ അടിച്ചേൽപ്പിച്ച ധർമ്മങ്ങളാണ്, കാര്യങ്ങളാണ് നിങ്ങളിന്ന് ശ്രീനാരായണ ധർമ്മമെന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നത്. നിങ്ങളെ ഞാൻ വിവരദോഷി എന്നല്ല എന്ത് പേരിട്ട് വിളിക്കും. ഈ ഭ്രൂണഹത്യ നടത്തിയ ആളിനെയാണ് നിങ്ങള് എല്ലാ ദിവസവും വാഴ്ത്തി പാടുന്നത്. ആ പേരൊക്കെ അതൊക്കെ എടുത്ത് മാറ്റണം, ബലി വേണം കിട്ടോളി. പക്ഷെ ആ പേരൊക്കെ എടുത്ത് കളയണം. ഇവിടെ തന്ത്രം പഠിപ്പിക്കുകയല്ലേ എന്നേ. ഈ പേരൊക്കെ എടുത്ത് കളയണം. ഇത് ഭ്രൂണഹത്യ നടത്തിയ ഒരു കഥാപാത്രമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ, എവിടെയാണോ ബ്രാഹ്മണരുകൾ കൂടുതലുള്ളത് അവിടെയൊക്കെ ഈ പരശുരാമന്റെ ആകാശം മുട്ടയുള്ള പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു. അത് എല്ലാവരും മത്സരിച്ചുണ്ടാക്കും. ആര്? ബി ജെ പി ഉണ്ടാക്കും, ബി ജെ പി എതിർക്കുന്നവരും ഉണ്ടാക്കും. ആര്? ഈ എന്താണ് മുലായം സിംഗ് രാജ, ഈ പിന്നോക്ക രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരും ഉണ്ടാക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇവർക്കെല്ലാം വേണ്ടത് ബ്രാഹ്മണന്റെ വോട്ടാണ്. ഇപ്പൊ ബ്രാഹ്മണർക്ക് അങ്ങനെ ഒരു അഭിമാനം ഉണ്ടോ എന്നറിയത്തില്ല. എങ്ങനെയാണ് ക്ഷത്രിയന്മാരുടെ ക്ഷത്രിയ സ്ത്രീകളുടെ വയറു പുറന്ന് ഭ്രൂണത്തെ കൊന്ന ആളാണ് ഞങ്ങളുടെ നേതാവ്, അങ്ങനെ ഒരു അഭിമാനം അവർക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബ്രാഹ്മണന്റെ വോട്ട് കിട്ടണമെങ്കിൽ അവിടെ പരശുരാമന്റെ പ്രതിമ ഉണ്ടാക്കി വെക്കണമെന്നുള്ള ഒരു സ്ഥിതിയാണ് ഇന്നുള്ളത്. എന്തുകൊണ്ട്? ഇതിനെയൊക്കെയാണ് ഇപ്പോഴും ഇവിടെ പറയുന്ന സനാതന ധർമ്മം. ഇന്ന് ഭ്രൂണഹത്യ അങ്ങനെ നടത്തിയ ഒരാൾക്ക് എന്താണ് ശിക്ഷയെന്നറിയാം? ഇന്നത്തെ ഭാരതത്തിലോ ജനാധിപത്യത്തിലാണെങ്കിൽ അയാൾ ദയാഹർജിയും കൊണ്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയാൽ പോലും അയാൾക്ക് വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിൽ നിന്ന് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ദൈവമായിട്ട് ആരാധിക്കുന്നു. അങ്ങനെ ആരാധിക്കുന്നവർക്ക് പറയുന്ന പേരാണെന്ത്? ഹിന്ദുക്കൾ. എന്നിട്ട് ഹിന്ദു ശബ്ദത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഇവര് പ്രസംഗിക്കും, ഹിംസ ദൂയതേ ഹിന്ദു, ഹിംസ ഇല്ലാതാക്കുന്നവനാണ് ഹിന്ദു. ഹിംസ ദൂയതേ, ഹിംസ ഇല്ലാതാക്കുന്നവൻ. അതെങ്ങനെ അർത്ഥം കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല. വെറുതെ തട്ടിവിടുന്നതാണ്, മതപ്രഭാഷകരുണ്ടാക്കിയ വ്യുത്പത്തിയാണ്. ഹിംസ ഇല്ലാതാക്കുന്നവനാണ് ഹിന്ദു. ലോകത്തിലെ ഏതെങ്കിലും ഒരു മതത്തിൽ ഇങ്ങനെ ഒരു ഭ്രൂണഹത്യക്കാരനെ ദൈവമായി ആരാധിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, ഞാൻ ഈ പറഞ്ഞ അവസാനം പറഞ്ഞ കേട്ടാ. അങ്ങനെയാണെങ്കിൽ പക്ഷെ അത് പറയാൻ പറ്റില്ല, കാരണം ഒരു സമൂഹം മുഴുവൻ ഹീനനയം ചെയ്യത്തില്ലല്ലോ. ഞാൻ പറയുന്ന ഈ കഥാപാത്രങ്ങളെ കുറിച്ചാണ്, ജനങ്ങൾ മുഴുവൻ തമാശക്കാരൻ. അങ്ങനെ പറയാൻ പറ്റും. ഒരു ഭാഗം ജനങ്ങൾ മുഴുവൻ മോശക്കാരാണ്, അങ്ങനെ പറയുന്നത് ശരിയാണ്. ഈ പരശുരാമനെയാണ്, അത് മാത്രമല്ല ഈ പരശുരാമനും രാമനും കൂടെ കണ്ടുമുട്ടുന്ന സമയത്ത് രാമൻ പരശുരാമനോട് ചെയ്യണം, അങ്ങ് ചെയ്തതൊക്കെ വലിയ കാര്യമാണ്. പരശുരാമൻ ചെയ്തതൊക്കെ വലിയ കാര്യമാണെന്ന് രാമൻ പരശുരാമൻ, ഞാൻ അതൊക്കെ അംഗീകരിക്കുന്നു. അനുരുദ്ധ്യാമഹേ, ഞങ്ങൾ അതൊക്കെ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 21 തവണ ക്ഷത്രിയന്മാരെ കൊന്നതും ഭ്രൂണഹത്യ നടത്തിയതും ഒക്കെ നല്ല കാര്യമെന്നാ പറയുന്നു. ഇതാരാ പറയുന്നത്? അല്ല, ബ്രാഹ്മണൻ രാമനെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് ആ കഥാപാത്രത്തിലൂടെ ഈ പരശുരാമന് അംഗീകാരം കൊടുക്കുകയാണ്. പരശുരാമൻ ചെയ്തൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. ബ്രാഹ്മണനാണെങ്കിൽ എന്തും ചെയ്യാം, ഭ്രൂണഹത്യ നടത്താം. ശരി, ഇന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏത്? അല്ല, ഞാൻ പറയുന്ന വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൽ ഭ്രൂണഹത്യയുടെ കാര്യമൊന്നുമില്ല. അത് മഹാഭാരതത്തിൽ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വാൽമീകി രാമായണത്തിൽ അത് വാൽമീകി രാമായണത്തിൽ പറയുന്ന രാമൻ പൂജിച്ച കാര്യം. എങ്ങനെ പൂജിക്കുന്നതിന് കുഴപ്പമില്ല, ബ്രാഹ്മണനായതുകൊണ്ട് പൂജിക്കണമെന്ന് പറയുന്നിടത്താണ്. അപ്പൊ പൂജിച്ചാൽ എന്ത്? ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയുന്ന കാര്യമുള്ള എന്താണ്? നീ ബ്രാഹ്മണൻ ആയതുകൊണ്ട് ഇനി ഞാൻ പൂജിച്ചേ പറ്റൂ എന്ന് പറയുന്നിടത്താണ് കുഴപ്പം. അപ്പൊ ഇനി ചോദിക്കുക, എന്താണ് ബ്രാഹ്മണനായതുകൊണ്ട് എന്താ പൂജിച്ചൂടെ, എന്താ കുഴപ്പം? ബ്രാഹ്മണന് പൂജിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വിഷയം? പൂജിക്കാം, പക്ഷേ ബ്രാഹ്മണൻ തിരിച്ചും പൂജിക്കണം. മനസ്സിലായ? ഇപ്പോ രാമായണത്തില് ഈ പരശുരാമൻ പറയുന്നുണ്ട് ശ്രീരാമനോട്, നീ ദൈവത്തിന്റെ വിഷ്ണുവിന്റെ അവതാരമാണ്, വിഷ്ണുവാണെന്ന് പറയുന്നു. മധുഹന്താവ് എന്നൊക്കെ വിളിക്കുന്നു, പ്രവലോക്യ നാഥനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് രാമൻ വിധിപ്രകാരം പൂജ എല്ലാം നടത്തുന്നു? ആരായ പരശുരാമൻ? പരശുരാമൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു പൂജിക്കുന്നില്ല, രാമനെ ഒന്ന് ചുറ്റിയിട്ട് അങ്ങ് പോവുകയാണ്, പൂജ നടത്തുന്നില്ല. അപ്പൊ പൂജിച്ചാൽ എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും പൂജിക്കണം. പൂജ ഏകപക്ഷീയമാകാൻ പാടില്ല. പരശുരാമനും അവതാരമാണ്, ആയിക്കോട്ടെ. പക്ഷെ രാമനും പരശുരാമനും കൂടെ കണ്ടുകൂട്ടുന്നിടത്ത് രാമൻ പരശുരാമൻ അവതാരമാണെന്ന് പറയുന്നു. അവിടെ പറയുന്നു പരശുരാമൻ രാമൻ അവതാരമാണെന്ന് പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും ഈ കഥാപാത്രം ചെയ്ത പണി എന്താണ്? വംശശക്തി. അത് വംശീയത്തിൽ ഏറ്റവും മോശമായ കാര്യമാണെന്ത്? ഭ്രൂണഹത്യ. അതും ജീവനോടെ സ്ത്രീയുടെ വയറ് പിളർന്ന് ഭ്രൂണത്തെ എടുത്ത് നശിപ്പിക്കുക എന്ന് വെച്ചാൽ രണ്ട് ജീവനെ കൊല്ലുകയാണ്. അത് ചില പിള്ളേർ അങ്ങനെയാണ്, ചെറുതിലെ തലതിരിഞ്ഞു. അതും പറയുന്നുണ്ട്, അത് പുരാണത്തിൽ പറയുന്ന മുറവ് എറിഞ്ഞുണ്ടാക്കിയെന്നാണ്. മുറവ്, എന്താ മുറവെന്നാണ്, അതെവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. മുറവ് അതുകൊണ്ട് അത് ഉണ്ടാക്കിയ സ്ഥലത്തിന് ശൂർപ്പാരം എന്ന പേരുണ്ട് എന്നാ പറയുന്നു. അത് പിന്നെ നമ്മുടെ നാടോടി കഥയിൽ കേരളമൊന്നായി സ്കന്ദപുരാണത്തിലൂടെയാണ് ഇതൊക്കെ പറയുന്നത്. ഓർക്കുന്നില്ല ഏത് പുരാണം, ഇത് സ്കന്ദപുരാണമാണെന്ന്. അത് പറയുന്നത് ഇത്രയും എന്താണ് ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നു കഴിഞ്ഞപ്പം മൊത്തം രാജ്യത്തിനും അധിപതിയായി പരശുരാമൻ. അപ്പൊ ഈ രാജ്യം എന്ത് ചെയ്തു? കശ്യപൻ, കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ വിളിച്ചിട്ട് ഈ കശ്യപന് ഇത് ദാനം ചെയ്തു. ദാനം ചെയ്തപ്പോഴേ കശ്യപൻ പറഞ്ഞ്, ഇപ്പൊ ഈ ഭൂമി നിനക്ക് സ്വന്തമല്ല, നീ ഈ ഭൂമി കഴിയാൻ പാടില്ല. അപ്പോഴാണ് അവിടുന്ന് തെക്കോട്ട് നടന്നിട്ട് ഇവിടെ വന്ന് മുറം എറിഞ്ഞിട്ട് ശൂർപ്പാരം എന്ന് പറയുന്ന ഒരു സ്ഥലം എന്താണ് കടലിൽ നിന്ന് സൃഷ്ടിച്ച് അവിടെ കയറിയിരുന്നു തപസ് ചെയ്തു. ഒരു കഥ. വേറൊരു കഥയിൽ പറയുന്നപ്പം ഭൂമിയിൽ താമസിക്കാൻ പാടില്ലെന്നേ പറഞ്ഞുള്ളു. അതുകൊണ്ട് നേരെ മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി അവിടെ ഇരുന്ന് തപസ്സു. ഇന്നത്തെ കാലത്തെ ആരെങ്കിലും ഭ്രൂണഹത്യ ചെയ്തിട്ട് തപസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവന് കുറ്റത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കത്തില്ല. തപസ് വേണമെങ്കിൽ ജയിലിൽ കിടന്ന് ചെയ്യാം, വിചാരണ കഴിയുന്നവരെ അവസാനം തൂക്കിക്കൊള്ളും. പണ്ടങ്ങനെയൊന്നുമില്ല. ബ്രാഹ്മണനായോണ്ട് ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയാലും അവസാനം ഇതൊക്കെ സ്വയം തന്നെ അങ്ങ് ശിക്ഷ തീരുമാനിക്കുന്ന എന്താണ് തപസ്, ഇതാണാശ സംസ്കാരം. ഇങ്ങനെയുള്ള അസംബന്ധങ്ങളുള്ള എത്രയോ എത്രയോ കഥകളുണ്ട്. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എഴുതി വെച്ചാണ് എല്ലാം. ഈ പരമ എന്താണ് ഈ പരശുരാമന് എങ്ങനെയാണ് നിങ്ങൾ സ്മരിക്കുന്നത്? ഒരു നല്ല പ്രവൃത്തി, നിങ്ങൾ പൂജ എന്ന് പറയുന്ന ഒരു നല്ല പ്രവൃത്തി വിചാരിച്ചാണോ ചെയ്യുന്നത്? ആ ചെയ്യുന്ന സമയത്ത് ഈ ഭ്രൂണഹത്യ നടത്തിയ കഥാപാത്രത്തെ കൂടെ അതിന്റെ ഇടയ്ക്ക് എന്തിനു കൊണ്ടുവരണം? ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നെ എങ്ങനെ വരുന്നു ചെയ്താണ് പറയുന്നത്. ഏതോ ഒരു കാലത്ത് മനുഷ്യന്റെ തലയ്ക്കകത്ത് അടിച്ചേൽപ്പിച്ചത് പാരമ്പര്യമായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇന്നും അവന്റെ തലയ്ക്കകത്ത് നിൽക്കുകയാണ്. അവന് അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, അവന് അതിനെ കളയാൻ പറ്റുന്നില്ല. അവനൊക്കെ പൊട്ട കഥകളാണ്, അങ്ങനെയൊന്നും ഒരു സംഭവമേ ഇല്ല. പരശുരാമനെ സ്വാമി അംഗീകരിച്ചിട്ടില്ല. ഈ കഥയൊക്കെ വെറുതെ പറയുന്നു, അതൊന്നും ഒരു ഒരു കാര്യമില്ല. ചട്ടമ്പിസ്വാമി വേറൊരു സന്ദർഭത്തിൽ എഴുതിയാണ്. ചട്ടമ്പിസ്വാമി അത് അങ്ങനെ ഒരു പ്രസവം എഴുതുന്നതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ഈ ബ്രാഹ്മണരുടെ നായർ സംബന്ധം ഇതിനെ എതിർക്കാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് അസംബന്ധമാണ്, കാരണം ചട്ടമ്പിസ്വാമി അങ്ങനെ ജനിച്ച ആളാണ്. അപ്പൊ ഇത് അസംബന്ധമാണ്, ഇത് നിർത്തണം. സ്വാമി അന്ന് കണ്ട ഗുരുതരമായൊരു പ്രശ്നം ഇതാണ്. ഈ ബ്രാഹ്മണര് കയറി അന്നത്തെ നായർ തറവാടുകളിലൊക്കെ കയറി കുടിപാർക്കുക, അതിന് കുറേ പ്രമാണങ്ങൾ അവരുണ്ടാകും. അപ്പൊ ജനിക്കുന്നതൊക്കെ ജാരസന്തതി എന്നെ സ്വാമി പറഞ്ഞിട്ടുണ്ട്. എന്നെ സ്വാമി അംഗീകരിച്ചില്ല. അപ്പൊ അത് സ്വാമിയുടെ ഒരു ശൈലിയിൽ സ്വാമി അതിനെ ചോദ്യം ചെയ്ത അതാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. അതാണ് എന്റെ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ പുസ്തകം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തി എന്ത് ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. എന്ത് ആശയത്തിന് വേണ്ടിയാണ് വ്യക്തി നിലകൊള്ളത് ആദ്യം മനസ്സിലാക്കുന്നത്. അതായിരിക്കും അതിന്റെ എന്താണ് പ്രധാനമായ ആശയം. അപ്പൊ സ്വാമി നിലകൊണ്ട ഈ ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ്, അന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്വാമി അങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി നിലകൊണ്ട്. എന്റെ പേരിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ചട്ടമ്പിസ്വാമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ബ്രാഹ്മണരുടെ ആക്രമണത്തിന് ഇരയായത് സ്വാമിയുടെ സ്വന്തം അമ്മയാണ്. അപ്പോ അങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പോ അതിനെ എതിർക്കുക എന്നുള്ളതായിരുന്നു ആ പുസ്തകം എഴുതുന്നതിന്റെ പ്രധാനമായ സ്വാമിയുടെ താല്പര്യം. പക്ഷെ അത് ചെയ്യുന്നത് അതിനെ അന്ന് ആരും ഒരു അക്രമമായി കണക്കാക്കിയില്ല. അന്നത്തെ ധർമ്മമാണ് ഏത് ബ്രാഹ്മണനും ഏത് നായർ വീട്ടിലും കയറി സന്താനങ്ങളെ ജനിപ്പിക്കുക, അന്നത്തെ ധർമ്മമാണ് അത്. ഇന്ത്യയിലേക്ക് വായിച്ചു നോക്കി അത് വ്യക്തമായി മനസ്സിലാവും. ബ്രാഹ്മണന് 70 വയസ്സായിരിക്കും, പെൺകുട്ടിക്ക് 10 വയസ്സായിരിക്കും, ബ്രാഹ്മണന്റെ ഭാര്യയാക്കും. ഈ ഒരു വ്യവസ്ഥയാണ് സ്വാമി എതിർത്തത്. ആ ഒരു സ്വാമിയുടെ ആശയം എന്താന്ന് മനസ്സിലാക്കി വേണം ആ പുസ്തകമായി. ഇല്ലെങ്കിൽ അതിന് തെറ്റായ രീതി, സ്വാമിയെ തെറ്റിദ്ധരിക്കും, തെറ്റായ രീതിയിൽ അത് വ്യാഖ്യാനിക്കും. എന്നുവെച്ചാൽ അത് നായർ മേധാവിത്വത്തിന് വേണ്ടി എഴുതിയാണ് എന്ന് ധരിക്കും. അതായത് അന്ന് നിലവിലിരുന്ന വ്യവസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായന്മാര് ബ്രാഹ്മണരുടെ അടിമകളാണ്. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് ഇങ്ങനെ ഒരു ദുസ്വാതന്ത്ര്യം ചെയ്യാം, ബ്രാഹ്മണ നായന്മാരത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ ഒരു വ്യവസ്ഥിതിയാണെന്ന് കേരളത്തിൽ ഈ ബ്രാഹ്മണരുടെയും നായന്മാരുടെയും ഇടയിൽ നിന്നത്. സ്വാമി അതിനെ എന്ത് ചെയ്തു, നേരെ തിരിച്ചു. സ്വാമി സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഈ ബ്രാഹ്മണരുടെ അടിമകളാണ് നായന്മാരെന്നുള്ളതുകൊണ്ടല്ലേ ഈ അതിക്രമം കാണിക്കുന്നത്. അങ്ങനെയല്ല, തിരിച്ചാണ്, നായന്മാരുടെ അടിമകളാണ്, നായന്മാരാണ് യജമാനന്മാര്, ബ്രാഹ്മണരുടെ അടിമകളാണ്. ഈ രീതിയിലാണ് സ്വാമി ചരിത്രത്തിൽ നിന്ന് പല കാര്യങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ആ പുസ്തകം എഴുതുന്നത്. അപ്പൊ സ്വാമി എഴുതിയ സന്ദർഭവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ ശരിയാണ്, എന്താണ് അതിന്റെ താല്പര്യം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഗുരുവിന്റെ ചരിത്രത്തിലും ഇങ്ങനെ ഒരു പ്രശ്നമാണ്. ഗുരു ഒരു ജാതി എന്ന് പറയും, ഈഴവരെ ചേർത്ത് SNDP ഉണ്ടാക്കിയെന്ന് പറയും ചെയ്യുന്നിടത്ത് എന്താണ്, എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാലും മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അത് ശരിയല്ല എന്ന് പറയാം. ഇതേ പ്രശ്നം തന്നെയാണ് പ്രാചീന മലയാളം എഴുതുന്നിടത്ത് ചട്ടമ്പി സ്വാമി നേരിടുന്നത്. നായർ മേധാവിത്വത്തിന് വേണ്ടി എഴുതിയെന്ന് വിമർശകർ പറയും. അത് വാസ്തവത്തിൽ അങ്ങനെയല്ല, അത് വളരെ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കും. അന്നത്തെ ഒരു സാമൂഹ്യ അനീതിയെ ചോദ്യം ചെയ്യുന്നതിന് സ്വാമി സ്വീകരിച്ച ഒരു മാർഗമാണ്. അതിന് ജാതിയുടെ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അത് നായർ മേധാവിത്വത്തിന് എഴുതിയൊരു പുസ്തകമാണെന്നൊക്കെ പറയാം. നമ്മുടെ സച്ചിദാനന്ദ സ്വാമി ഇതൊക്കെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. നമ്മളിപ്പോ ഒരാളെ വിമർശിക്കാൻ വേണ്ടി, നമ്മുടെ ഉള്ളില് ജാതി വെച്ചും കൊണ്ട് വിമർശിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ആര് വിമർശനത്തിന് അധീരല്ല എന്നുള്ള കാര്യം ഓർക്കണം. എല്ലാത്തിനും സമാനം പറയേണ്ടി വരും. അങ്ങനെയല്ലാതെ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ഗുരുവിന്റെ എന്താണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്, അടിസ്ഥാനപരമായി ഗുരുവിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിന്റെ പ്രവർത്തനങ്ങളെയും ഗുരുവിന്റെ കൃതികളെയും വിലയിരുത്താം. അല്ലെങ്കിൽ തെറ്റിപ്പോകും. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തി എടുത്തിട്ട് അത് അങ്ങനെയല്ലേ എന്ന് വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാകും. അത് ഗുരുവിന്റെ കാര്യത്തിലായാലും ശരി, ചട്ടമ്പി സ്വാമിയുടെ കാര്യത്തിലായാലും രണ്ടും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നും. അത് ഈ ജാതിവാദികളും അത് മനസ്സിലാകണം.